ബ്രഹ്മം നിർഗുണമാണ്. അതിന് മായി പ്രപഞ്ചം എല്ലാം എന്നാലും ബ്രഹ്മം നിർഗുണം തന്നെ. അതാണ് ചോദ്യം. അതിന് കാരണം അവിടെ എന്തൊക്കെ സ്വീകരിച്ചിരിക്കുന്നു അതൊക്കെ അസത്യമാണ്. അസത്യം സത്യത്തിനെ സ്പർശിക്കത്തില്ല. അനുദാഹരണം പറയുന്നതാണ്, മരുമരീചികയുടെ ജലം മരുഭൂമിയെ നനയ്ക്കത്തില്ല. ഇത്രയോ തവണ പറഞ്ഞു. രണ്ട് സത്യങ്ങളുണ്ടെങ്കിലേ ഒന്ന് രണ്ടുപേരും തമ്മിൽ അടിയിടും. ഒന്ന് സത്യവും മറ്റൊന്ന് അസത്യവുമാണെങ്കിൽ അതിന് മറ്റിനെ മറ്റൊന്നിനെ ഒരു തരത്തിനും അതിനെ ബാധിക്കാൻ കഴിയത്തില്ല. സത്യം ഒന്നും സത്യമായി തന്നെ ഇരിക്കും. അന്നിർഗുണമെങ്കിൽ അന്നിർഗുണം തന്നെ. അതുകൊണ്ടാണ് പറയുന്നത്, ഇത് പറയുന്നതൊക്കെ അദ്വൈതം തന്നെ, അല്ലാതെ വേറെ ശാസ്ത്രമൊന്നും. അവിടെ ബ്രഹ്മത്തിൽ ശക്തിയെ സ്വീകരിച്ചു കഴിഞ്ഞു, അതങ്ങനെ അദ്വൈതത്തെ സ്വീകരിക്കാൻ പറ്റും. ബ്രഹ്മം നിർഗുണമല്ലേ, അങ്ങനെ സ്വീകരിച്ചു കഴിഞ്ഞാൽ അത് വേറെ സിദ്ധാന്തമാണ്. ഇതൊക്കെ കണ്ടിട്ട് ചിലത് പറയും ഇത് ശൈവിസമാണ്, കാശ്മീരി ശൈവിസമാണ്, തമിഴ് ശൈവിസമാണ് എന്നും ഈ പറയുന്നവരൊക്കെ ഒന്നും ഈ അദ്വൈതം അറിയാത്തവരാണ്. അദ്വൈതത്തിൽ ഇതൊക്കെ സാധിക്കുന്ന കാര്യമാണെന്ന് അറിയാത്ത ആൾക്കാർ. അറിവിന് ശക്തി അനന്തമുണ്ട്. ഇതങ്ങനെ അദ്വൈതത്തിൽ പറയാൻ പറ്റുന്നത് ശൈവിസം, കശ്മീരി ശൈവിസം, അത് പ്രതിജ്ഞാഹൃദയം സ്പന്ദവാർത്തികം അവിടെയൊക്കെ പറഞ്ഞിരിക്കുന്ന സിദ്ധാന്തങ്ങളാണ്. ഇങ്ങനെയൊക്കെ ആൾക്കാർ പറയും. അതവർക്ക് അദ്വൈതം മനസ്സിലാകാത്ത നിർഗുണം എന്ന് തന്നെ പറയുന്നതന്നെ എന്തുകൊണ്ടാണ്? നിർഗുണം എന്ന് പറയുന്നത് വേദത്തിനും മറ്റും വരുന്നുണ്ട്, പക്ഷെ എന്ന് പറഞ്ഞാൽ ആർക്കും മനസ്സിലാകത്തില്ല എന്തായി നിർഗുണം. അത് നിർഗുണത്തെ അദ്വൈതികൾ ബ്രഹ്മത്തെ നിർഗുണമെന്ന് പറയാൻ പറയുന്നതിന് പല കാരണങ്ങളും. ഒന്നല്ല ഒന്ന് ഇവിടെ പറയുന്നു, ബ്രഹ്മത്തിൽ നിന്നാണ് സൃഷ്ടിയൊക്കെ ഉണ്ടായത്. അതിനുമുമ്പ് താർക്കികന്മാരും മറ്റുമൊക്കെ ശങ്കരാചാര്യർക്ക് മുമ്പ് തന്നെ പറഞ്ഞു, ഈശ്വരൻ നിന്നാണ് സൃഷ്ടി ഉണ്ടായത്, ഈശ്വരനാണ് സൃഷ്ടിച്ചത്, സൃഷ്ടികർത്താവ് ഈശ്വരനാണ്. അദ്വൈതികളും പറയുന്നു ഈശ്വരനിൽ നിന്നാണ് സൃഷ്ടി. രണ്ടുപേരും തമ്മിൽ പറയുന്ന വ്യത്യാസം എന്താണ്? അവർ പറയുന്നത്, താർക്കികന്മാരും മറ്റും പറയുന്നത് ഈശ്വരൻ സഗുണനാണ്. സഗുണം എന്ന് വെച്ചാൽ ഈശ്വരന് ഗുണങ്ങളുണ്ട്. ഈശ്വരന് എന്ത് ഗുണമുള്ളത്? എന്ത് ഗുണമുണ്ടെന്നാ പറയുന്നു? എന്ത് ഗുണമുണ്ടോ? തർക്കം പഠിച്ചിട്ടും പറയാനുണ്ട്. നിത്യമായ ജ്ഞാനം, നിത്യമായ ഇച്ഛ, നിത്യമായ കൃതി പ്രയത്നം, ഇത്തരം ഗുണങ്ങളെല്ലാം ഈശ്വരനുണ്ട്. ഈശ്വരനെന്ന് വെച്ചാൽ നിത്യമായിട്ടുണ്ട്. അതെങ്ങനെയിരിക്കുന്നു? സ്വഭാവ സംബന്ധത്തിൽ ഇരിക്കുന്നു എന്ന് വെച്ചാൽ ഈശ്വരനോട് പിരിക്കാൻ വയ്യാതെ ചേർന്നിരിക്കുകയാണ്. അങ്ങനെയുള്ള ഒരു ഈശ്വരൻ അല്ലെങ്കിൽ ബ്രഹ്മമാണ് സൃഷ്ടിച്ചത്. കാരണം താർക്കികന്മാർ പറയുന്നതും ഗുണങ്ങളുള്ള ഒരു ഈശ്വരൻ, ഈശ്വരൻ്റെ ഒരു ദ്രവ്യമാണ് അവരെ സംബന്ധിച്ച്. എന്നിട്ടൊരു ഒരു പദാർത്ഥം അത്ര എടുത്താണ്. പക്ഷെ ഈ ഗുണങ്ങളില്ലെങ്കിൽ ഈശ്വരനെ സൃഷ്ടിക്കാൻ പറ്റും. ഈശ്വരനെ സൃഷ്ടിക്കണമെങ്കിൽ ജ്ഞാനം വേണം. പ്രപഞ്ചത്തിന്റെ എല്ലാ വ്യവസ്ഥകളും നിയമങ്ങളും എന്തൊക്കെയാണെന്നുള്ള അറിവ് ഈശ്വരനു വേണം. അറിവെന്ന് പറയുന്നൊരു ഗുണമാണ് ഈശ്വരനുണ്ടാവണം. അപ്പൊ സഗുണനായ ഒരു ഈശ്വരനെ സൃഷ്ടി സാധിക്കൂ. അപ്പൊ ഈശ്വരൻ സത്യമാണ്. അപ്പൊ ഈശ്വരന്റെ ജ്ഞാനവും ഇച്ഛയും കൃതിയും എല്ലാം സത്യമാണ്. നിത്യജ്ഞാനമാണ് ഈശ്വര എന്നാണ്. എല്ലാം സത്യമാണ്. അപ്പൊ ഈശ്വരന്റെ ഗുണങ്ങളെല്ലാം സത്യമാണ്. അങ്ങനെ വരുമ്പം വേദത്തിൽ പറഞ്ഞിരിക്കുന്ന നിർഗുണം എന്ന് വേദത്തിൽ പറഞ്ഞിരിക്കുന്നു. അതെങ്ങനെ ശരിയാകും? നിരാകാരം എന്ന ഗുണം. കേവലോ നിർഗുണസ്ഥ ഏകനാണ്, നിർഗുണനാണ്. അപ്പോ അദ്വൈതികൾ എന്ന് പറയുന്നു, ബ്രഹ്മം നിർഗുണം തന്നെയാണ്. അതിൽ തർക്കികന്മാർ പറയുന്നത് പോലെയുള്ള നിത്യജ്ഞാനം, ഇച്ഛ, പ്രയത്നം ഇങ്ങനെയുള്ള ഗുണങ്ങളൊന്നും ഇല്ല. അദ്വൈതം എന്ന് പറയുമ്പോൾ തന്നെ അവിടെ രണ്ടു വരാൻ പാടില്ല. ഈശ്വരൻ, ഈശ്വരന്റെ ഗുണം, ഈശ്വരന്റെ ജ്ഞാനം, ഈശ്വരന്റെ പ്രയത്നം, ഈശ്വരന്റെ ഇച്ഛ, ഇങ്ങനെ ഈശ്വരന് പലത് സ്വീകരിച്ചാൽ അത് ദ്വൈതമാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ ഈശ്വരനിൽ പലത് വരും, ദ്വൈതം വരും. അത് വരാൻ പാടില്ല, അദ്വൈതമാണ്. അപ്പോ താർക്കികം പറയുന്ന പോലെയുള്ള സമവായ സംബന്ധത്തിലുള്ള ഒരു ഗുണവും ഈശ്വരനില്ല. അങ്ങനെയാണ് അദ്വൈതികൾ നിർഗുണത്തെ വയ്ക്കാൻ. അത് ഈശ്വരൻ. അപ്പൊ പിന്നെ എന്താണ് ഈശ്വരൻ? സത് സ്വരൂപനാണ്, ജ്ഞാനസ്വരൂപനാണ്, ആനന്ദ സ്വരൂപനാണ്. അതാണ് ഈശ്വരൻ. അവിടെ സത്ത്, ജ്ഞാനം, ആനന്ദം എന്നൊക്കെ പറയുന്നു ഒരിക്കലും ഗുണങ്ങളല്ല, അതതിന്റെ സ്വരൂപം തന്നെ. ഈശ്വരന്റെ സ്വരൂപമാണ് നിർഗുണമായ ഈശ്വരൻ എന്ന് പറയുമ്പോൾ അവിടെ അദ്വൈതമായി ആ ഈശ്വരൻ ഉണ്ടാകും. മറ്റൊന്നും നിർഗുണമായ തത്വം, അത് തന്നെ ബ്രഹ്മം, അത് തന്നെ ഈശ്വരൻ, അത് തന്നെയാണ് ദേവന്മാർ, അത് തന്നെയാണ് മനുഷ്യന്മാർ, അത് തന്നെയാണ് പറയുന്ന അമേയ വൈഭവങ്ങളെല്ലാം. അത് തന്നെ അങ്ങനെ പറയും. അവിടെ ഒരു പ്രശ്നം വരുന്ന ഇതാണ്, താർക്കികന്മാർ പറയുന്നത് ഗുണങ്ങളില്ലെങ്കിൽ പിന്നെ ഈശ്വരൻ എങ്ങനെ സൃഷ്ടിക്കും? ഈശ്വരന് ചിന്തിക്കണ്ടേ, എന്നുവെച്ചാൽ സങ്കല്പിക്കണ്ടേ, സൃഷ്ടിക്കേണ്ട ശക്തി വേണ്ടേ? ഈ അണ്ടകടാഹങ്ങളെയൊക്കെ സൃഷ്ടിക്കണമെങ്കിൽ ഈശ്വരന് ശക്തി വേണം. ഈശ്വരൻ അങ്ങ് നിർഗുണനാക്കിയ പിന്നെ ഇങ്ങനെ സൃഷ്ടി നടക്കും? അപ്പോ താർക്കികന്മാരുടെ ഈശ്വര സങ്കല്പം അതിനെ നിഷേധിക്കണം. അതാണ് ഒന്ന് നിർഗുണം എന്ന് പറയുന്നത്. അതുപോലെ പിന്നെ ആരെല്ലാം പറയുന്നു, പിന്നെ ശങ്കരായർക്ക് ശേഷം വന്ന പലരും വീണ്ടും പറഞ്ഞു ഈശ്വരൻ സഗുണനാണ്, നിർഗുണനല്ല. അപ്പോ ആരുടെ അഭിപ്രായം അനുസരിച്ച് അതിനെയൊക്കെ നിഷേധിക്കുന്നു? ഇവിടെ അദ്വൈതമാണ് സിദ്ധാന്തം. അപ്പൊ നിർഗുണമായ ഈശ്വരനെ ഉള്ളു, രണ്ടാമതൊന്നില്ല. അപ്പൊ ചോദ്യം വരുമ്പോൾ എങ്ങനെ സൃഷ്ടിക്കും? നിർഗുണത്തിൽ എങ്ങനെ സൃഷ്ടി നടക്കും? എന്നാണ് പറഞ്ഞ നിർഗുണത്തിൽ ഒരു കുറവും സംഭവിക്കാതെ, ഒരു ദോഷവും സംഭവിക്കാതെ മായാശക്തി കൊണ്ട് സൃഷ്ടികളല്ലെന്ന്. അപ്പോ അവരെന്ത് ചെയ്തു? ജ്ഞാനം, ഇച്ഛാകൃതിയൊക്കെ സ്വീകരിച്ചു, തർക്കിക്കുന്നു. ഇവിടെ എന്ത് ചെയ്യുന്നു? മായ ശക്തി, അതുകൊണ്ട് സൃഷ്ടിയല്ല. നമ്മൾ അയോഗ്യം. അപ്പൊ മായാശക്തി വന്നു കഴിഞ്ഞാൽ ദ്വൈതം വന്നിട്ടുണ്ട്, നിർഗുണമായ ബ്രഹ്മവും വന്ന് മായാശക്തിയും ദ്വൈതം വന്നു. കാരണം ബ്രഹ്മത്തിൽ ഒരു ഗുണമുണ്ട്, എന്താണ്? മായ. ഗുണം വന്നില്ലേ, മായ വന്നു. മായയെ തന്നെ ഗുണമായി എടുക്കുക. അവര് ജ്ഞാനം ഇച്ഛാശക്തി എന്നൊക്കെ പറഞ്ഞതിന് വേറെ ഒരു ശക്തി മായ. ആ മായയിൽ തന്നെ പിന്നെ ഇതെല്ലാം വരും, ഞാനും ഇച്ഛയും പ്രതിയും എല്ലാം വരും. എന്ത് വേണോ വരാം, മായയിൽ എന്ത് സംഭവിക്കും? അപ്പൊ മായ വന്നുകൊണ്ട് ഈശ്വരന് സഗുണമാകുന്നു. അദ്വൈതി പറയുന്നു അങ്ങനെയൊന്നും ഒരു പ്രശ്നവും അദ്വൈതത്തിലുണ്ട്. മായ വന്നാലും ശരി, മായ പോയാലും ശരി, ഈശ്വരൻ എങ്ങനെ ഇരിക്കും? നിർഗുണമായി തന്നെ ഇരിക്കും. അവന് ഒരു കാരണം, താർക്കിന്മാര് പറയുന്ന പോലെ ജ്ഞാനവും ഇച്ഛയും കൃതിയും ഒന്നും, അത് അവർ പറയുന്നത് സത്യമൊന്നാണ്, അതുപോലെ സത്യമല്ല. അവർ പറയുന്ന ഈശ്വരനെ തെറ്റുകൊണ്ടെല്ലാം സത്യമാണ്, അതുകൊണ്ട് പ്രപഞ്ചവും സത്യമാണ്. ഇവിടെ പറയുന്ന എന്താണ്? ഈശ്വരന് മായാശക്തി ഉണ്ടെങ്കിലും അത് സത്യമല്ല, അത് മരുമരീചിക പോലെ. അതിനാണ് ഉദാഹരണം പറയുന്നത്. അത് മരുഭൂമി നനയ്ക്കുന്നില്ല. ഈ മായാശക്തി ഈശ്വരന്റെ നിർഗുണത്വം അതിനെ നശിപ്പിക്കുന്നില്ല, അതിനുള്ള ശേഷിയില്ലാത്ത അസത്യമാണ്. മരുമരീചിക എന്ന് പറയുന്ന അസത്യമാണതുകൊണ്ടാണത് മരുഭൂമി എന്ന് വെച്ചത്. നനയ്ക്കാത്ത അതുപോലെ തന്നെ ഇത് അസത്യമാണ്, സത്യമല്ല മായാശക്തി. അതുകൊണ്ടത് നിർഗുണ ബ്രഹ്മത്തെ ഒന്നും തന്നെ സ്പർശിക്കുന്നേയില്ല. അപ്പൊ അവിടെ എന്താണ്? ബ്രഹ്മം, പിന്നെ അതിലൊരു മായ. അത് സത്യമാണോ എന്ന് വെച്ചാൽ സത്യമല്ല. ഇനി വേണമെങ്കിൽ അത് സത്യവുമല്ല അസത്യമല്ല അങ്ങനെയും പറയും. സത്യമെന്നോ അസത്യമെന്നോ നിർവചിക്കാൻ കഴിയാത്തതാണോ? അത് അനിർവചനീയമാണ്, അങ്ങനെയും പറയാം. എന്തായാലും അത് സത്യമല്ല. ഇതെങ്ങനെ സത്യമല്ലാത്ത ഒന്ന് നിൽക്കും? തർക്കന്മാര് പറയുന്ന പോലെ ജ്ഞാനവും ഇച്ഛയും പ്രയത്നമല്ല ഈശ്വരനെ സ്വീകരിച്ചപ്പോ സത്യമായി. അതുപോലെ ഇവിടെ മായ ഈശ്വരനെ സ്വീകരിച്ചു കഴിഞ്ഞാൽ മായ സത്യമാണ്, ഈശ്വര സത്യമാണ്, സത്യത്തിലിരിക്കുന്ന സത്യമാണ്. തർക്കന്മാരതാ പറയുന്നത്, ഈശ്വരൻ സത്യമായതുകൊണ്ട് ഈശ്വരനിരിക്കുന്നതും സത്യമാണ്, ജ്ഞാനം ഈശ്വരന്റെ ജ്ഞാനം സത്യമാണ്. അപ്പൊ മായയെ അതിന് പകരം സ്വീകരിച്ചു കഴിഞ്ഞാൽ അത് ഈശ്വരനിരിക്കുന്നുണ്ട്, അതെന്താവണം? സത്യമാണ്. അനന്തതയോടൊന്നും അങ്ങനെ ഒരു പ്രശ്നമേ ഇല്ല. താർക്കികന്മാർക്ക് അത് സത്യമാക്കേണ്ടി വന്നത് എന്തുകൊണ്ട്? ആ ജ്ഞാനം സമവായ സംബന്ധത്തിൽ ഈശ്വരനിരിക്കുന്നുണ്ടാണ്, ഈശ്വരൻ നിന്നും പിരിച്ചു മാറ്റാൻ വയ്യാതെ ഇരിക്കുന്നുണ്ടാണ്. എങ്ങനെയാണോ ഈ മേശയ്ക്ക് അതിന്റെ നിറം ഉള്ളത് സമവായ സംബന്ധത്തിൽ, അത് മേശയിൽ നിന്ന് നമുക്ക് എടുത്തു മാറ്റാൻ വയ്യാത്ത, അതുപോലെ ഇരിക്കണം ഈശ്വരനിൽ. താർക്കികന്മാരുടെ അഭിപ്രായത്തിൽ ഞാനും, പക്ഷെ മായ അങ്ങനെ. മായ അദ്ദേഹം പറയുന്നതാണ് ഈശ്വരൻ ഉണ്ട്, അതൊരു ശക്തി തന്നെയാണ്, പക്ഷെ അതൊരു ഉപാധിയാണ്. അതൊരു വ്യക്തിയാണ് ഉപാധി എന്ന് പറയുന്നത്. ഇതെല്ലാം വ്യക്തിയിലാണ് ഇതൊക്കെ. വ്യക്തി എന്ന് പറഞ്ഞാൽ വെള്ളത്തിൽ കിടക്കുന്ന തവളയെ പിടിക്കാൻ പോകുമ്പോൾ അത് തന്നെ നമ്മൾ കൈകൊണ്ട് പിടിക്കാൻ ചെന്നാൽ എന്ത് ചെയ്യും? കൈക്കുള്ളിൽ നിന്ന് ചാടിപ്പോകും അതുപോലെ. അതുകൊണ്ട് മായയെ കൊണ്ട് ബ്രഹ്മത്തെ ബന്ധിക്കാൻ നോക്കിയാ അദ്വൈതി പറയും എന്താണ്? എണ്ണ പുരട്ടിയിരിക്കണം, ഇത് പിടിക്കാൻ പറ്റത്തില്ല. എന്താണ് ആ എണ്ണ? ഉപാധി. ഉപാധി എന്ന് പറയുമ്പോ എന്താണ്? അത് ബ്രഹ്മത്തിലുണ്ട്, പക്ഷെ അതിന് ബ്രഹ്മമായിട്ട് യാതൊരു ബന്ധവും. അതാണ് ഉപാധിയുടെ ഉപാധി എന്ന് പറയുന്നത്. ബ്രഹ്മത്തിൽ തന്നെയാണ്, വേറെ ഒരു ഇടത്ത് നിൽക്കാൻ പറ്റില്ല. സൂര്യൻ, ചന്ദ്രൻ, ഭൂമി, നക്ഷത്രങ്ങളും എല്ലാം എവിടെ ഇരിക്കുന്നു? എവിടെ നിൽക്കുന്നു? ആകാശം, സ്പേസ്, അതെല്ലാം നിൽക്കുന്നു. വേറെ എങ്ങനെ നിൽക്കാൻ പറ്റില്ല? ഞാനും നിങ്ങളും എല്ലാം ഇരിക്കുന്ന സ്പേസിലാണ്. അതിനെ നമുക്കൊക്കെ ഇരിക്കാൻ പറ്റും. അതുപോലെ മായയോ പ്രപഞ്ചമോ എന്തുണ്ടെങ്കിലും അതിരിക്കുന്നത് ബ്രഹ്മത്തിൽ തന്നെ. പക്ഷെ ബ്രഹ്മത്തിന് തൊടാൻ പറ്റില്ല. അതാണ് മരുഭൂമിയിലെ കാനൽ ജലം എന്ന് പറയുന്നത്. മരുഭൂമിയിലെ ജലം അതുപോലെ ഇരിക്കുന്നു. അത് ഉപാധിയാണ്, ഗുണമല്ല. ബ്രഹ്മത്തിന്റെ ഗുണമല്ല. ഉപാധി എന്ന് പറഞ്ഞാൽ ബ്രഹ്മത്തെ സ്ഥിതി ചെയ്യുകയും ബ്രഹ്മത്തെ സ്പർശിക്കാതിരിക്കുകയും ചെയ്യും. അതാണ് മായയുടെ പ്രത്യേകത. അപ്പോ ഇവിടെ പറയുന്നത് എന്താണ്? ആ മായ ബ്രഹ്മത്തിൽ നിന്ന് അന്യം അല്ല, ബ്രഹ്മം തന്നെ എന്ന് പറഞ്ഞു. അടുത്ത പ്രശ്നമാണ്, ബ്രഹ്മത്തെ സ്പർശിക്കാതിരിക്കുന്നു എന്ന് പറഞ്ഞു. മരുമരീചികമാണ്. അപ്പൊ പിന്നെ ബ്രഹ്മത്തിൽ നിന്ന് അന്യമല്ല എന്നിങ്ങനെ പറയാൻ എന്നിവിടെ എങ്ങനെ പറഞ്ഞു? ബ്രഹ്മത്തിനെ സ്പർശിക്കാതിരിക്കുന്നതാണ് മായ, അത് അസത്യമാണ്, അത് ബ്രഹ്മത്തെ ഒന്നും തന്നെ ചെയ്യുന്നില്ല. എന്നിട്ടിവിടെ പറഞ്ഞിരിക്കുന്ന എന്താണ്? മായ ബ്രഹ്മത്തിൽ നിന്ന് വേറെ അല്ല. ഇതെങ്ങനെ ശരിയാകും? അതാണ് പറയുന്നത്, മായ എന്ന് പറയുന്നത് ബ്രഹ്മത്തിന്റെ ഉപാധിയാണ് എന്ന് പറയുന്ന അതാണ് പറഞ്ഞത്. ഈ ഉപാധി എന്ന് പറയുന്നത് എണ്ണ ഉളപ്പൊട്ടിക്കുള്ള തവളയാണ്, പിടിക്കാൻ പറ്റത്തില്ല. അപ്പോ മായ സബളിത ബ്രഹ്മം എന്ന് പറയും. മായയോട് കൂടിയ ഒരു ബ്രഹ്മം പറയും. മായായുക്തമായ ബ്രഹ്മം, അത് ശുദ്ധബ്രഹ്മമാണ്. ശുദ്ധമായ ബ്രഹ്മമാണ്, അത് മായായുക്തമായ ബ്രഹ്മമാണ്. അങ്ങനെ മായായുക്തമായ ബ്രഹ്മത്തിൽ നിന്നും മായ വേറെ അല്ല, ബ്രഹ്മം തന്നെ. ഇനി മായാരഹിതമായ ബ്രഹ്മമുണ്ട്. അപ്പൊ മായാരഹിതമായതുകൊണ്ട് അവിടെ മായ ബ്രഹ്മത്തിൽ നിന്ന് വേറെയാണോ അതോ മായ ബ്രഹ്മമാണോ ഇതെന്ന് ചോദിക്കേണ്ട ആവശ്യമേ ഇല്ല. അപ്പൊ ബ്രഹ്മം എങ്ങനെ എന്ത് ചെയ്യുന്നു? എപ്പോഴും സൃഷ്ടി, സ്ഥിതി, സംഹാരം ഇവിടെയെല്ലാം അനാദിയായി ബ്രഹ്മത്തിനെല്ലാം നടക്കുമ്പോൾ ബ്രഹ്മശുദ്ധ ബ്രഹ്മമായിട്ട് തന്നെ ഇരിക്കുന്നു. അവിടെ മായയില്ല, മായ കാര്യങ്ങളില്ല. അതിനാണ് തുര്യനെന്നും മറ്റും പറയും. അവിടെ ഇതുമായിട്ടൊന്നും ഒരിടപാടുമില്ലാതിരിക്കുന്നു. സിദ്ധം തന്നെയാണ്. എന്നാൽ മായയായ ഉപാധിയോടുകൂടിയിരിക്കും. അപ്പോഴാണ് ഇതിൽ ഈ പ്രവൃത്തികളെ നടക്കുന്നത്, സൃഷ്ടി, സ്ഥിതി, സംഹാരം. ആ ബ്രഹ്മത്തെ കൂടെ പറയുന്നത് ബ്രഹ്മഹി, മായ ആ ബ്രഹ്മം തന്നെ. അപ്പോ മായയോടുകൂടിയിരിക്കുന്ന ആ ബ്രഹ്മം എങ്ങനെയിരിക്കും? സർവജ്ഞനായിരിക്കും, സർവശക്തനായിരിക്കും, എല്ലാമായിരിക്കും. അപ്പൊ സർവജ്ഞനും സർവശക്തനുമായിരിക്കുന്നത് കൊണ്ട് മായാശക്തി കൊണ്ട് അല്ലെങ്കിൽ സ്വാഭാവികനായിരിക്കുന്നുകൊണ്ട് ആ ബ്രഹ്മം എന്ത് ചെയ്യുന്നു? സൃഷ്ടിക്കുന്നു, നിലനിർത്തുന്നു, സംഹരിക്കുന്നു. അപ്പോ മായാസഹിതനായി ബ്രഹ്മ എപ്പോ ഇരിക്കുന്നു? എപ്പോഴാണോ അല്ലെങ്കിൽ എവിടെയാണ്? രണ്ടിനെയും പരിഗണിക്കണം, കാലത്തെയും പരിഗണിക്കണം, ദേശത്തെയും പരിഗണിക്കണം, രണ്ടും കൂടെ. മായാസഹിതനായിരിക്കുന്നു എന്ന് പറഞ്ഞാൽ കാലദേശങ്ങളോട് കൂടിയിരിക്കുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ സൃഷ്ടിയൊന്നുമില്ലെങ്കിൽ ഇതൊന്നുമില്ല എങ്കിൽ എന്ത് ചെയ്യും? ആ മായാസഹിതനായ ബ്രഹ്മം സങ്കല്പിക്കും. പ്രാണികളുടെ കർമ്മ സംസ്കാരങ്ങളെല്ലാം ആ ദൈവത്തിന് അറിയാം, കാരണം സർവജ്ഞനാണ്. എന്തിനു സങ്കല്പിക്കും? സൃഷ്ടിക്ക് വേണ്ടി. അപ്പൊ സൃഷ്ടി സംഭവിക്കും, ആ സൃഷ്ടിയിലാണ് പ്രജാപതികൾ, ലോകപാലകന്മാര്, ബ്രഹ്മാ വിഷ്ണു മഹേശ്വരന്മാര്, ദേവന്മാര്, മനുഷ്യർ, മൃഗങ്ങൾ, പക്ഷികൾ, ചപ്പുചവറുകൾ എല്ലാം ഉണ്ടാകുന്നതെല്ലാം ഭൂത പ്രേത വിഹായുക്കൾ, യക്ഷബന്ധർ, കിന്നര, രാക്ഷസന്മാർ എന്ന് വേണ്ട, സർവോദം ഉണ്ടാകുമെന്നാണ് പുരാണങ്ങളിലും മറ്റും പറയുന്നത്. പുരാണങ്ങളിൽ അങ്ങനെ പറയും. ഇതൊക്കെ എവിടെ നിന്ന് സംഭവിക്കുന്നു? അദ്വൈതയുടെ അഭിപ്രായത്തിൽ ഇതെല്ലാം ഈ മായയോടുകൂടിയിരിക്കുന്ന ബ്രഹ്മത്തിൽ നിന്ന് സംഭവിക്കുന്നു. ഇതൊക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുമ്പോഴും ബ്രഹ്മം അങ്ങനെ തന്നെ ഇരിക്കും. അങ്ങനെ നിർഗുണം, നിരാകാരം, നിത്യശുദ്ധ ബുദ്ധമുക്തം, ഇതാണ് പറയുന്നത്. ഇത് തവളെ പിടിക്കാൻ പോകുമ്പോഴാണ് പിടികിട്ടത്. അങ്ങനെ തന്നെ ഇരിക്കും. അങ്ങനെ ഇരിക്കുമ്പം തന്നെ അതേ ബ്രഹ്മം തന്നെ, നിർഗുണമായിരിക്കുന്ന ബ്രഹ്മം തന്നെ ഉപാധിയോടുകൂടി ചേർന്നിട്ട് ബാക്കി എല്ലാ പണികളും ചെയ്യും. അപ്പൊ ഇങ്ങനെ രണ്ടും സ്വഭാവം കാണിക്കാമോ? ഒരു വസ്തു ചോദിക്കും, പരസ്പര വിരുദ്ധങ്ങളായ രണ്ട് സ്വഭാവങ്ങളാണ്. നിങ്ങൾ പറയുന്നത് നിർഗുണമാണ്, പിന്നെ പറയുന്നത് സഗുണമായെല്ലാം ചെയ്യുന്നു. ഈ രണ്ട് സ്വഭാവം എങ്ങനെ കാണിക്കും? ഇത് പരസ്പര വിരുദ്ധമായ കാര്യമല്ലേ എന്ന് ചോദിച്ചാൽ എന്താ പറയുന്നത്? ഒന്ന് സത്യം, മറ്റത് അസത്യമാണ്. അപ്പൊ സത്യത്തിൽ അസത്യം നിലനിൽക്കുന്നതിന് ഒരു വിരോധമുണ്ട്. അതാണ് മരുഭൂമിയിൽ മരീചിക കാണുന്നു. അതുപോലെ ചോദിക്കുമ്പോ ഈശ്വരൻ അസത്യമാണോ? അല്ല, ഈശ്വരൻ അസത്യം. എന്തുകൊണ്ട്? ഈശ്വരൻ എന്ന് പറയുന്ന നിത്യശുദ്ധ മുക്തമായിരിക്കുന്ന, നിർഗുണമായിരിക്കുന്ന ആ തത്വം തന്നെ ഉപാധിയോടുകൂടിയതാണ്. അപ്പൊ ഈശ്വരനല്ല അസത്യം, പിന്നെ എന്താ അസത്യം? ആ ഉപാധിയും ഉപാധിയുടെ കാര്യങ്ങളും അസത്യമാണ്, അതുകൊണ്ട് ഈശ്വരനെ അസത്യമാണ്. മരുഭൂമിയിലെ ജലം വരികയും പോവുകയും എന്തൊക്കെ ചെയ്താലും മരുഭൂമിക്കൊന്നും സംഭവിക്കില്ല. പക്ഷെ അവിടെ കാണുന്ന ജലം മേലില്ലെങ്കിൽ ഒന്നും കാണാൻ പറ്റില്ല, മഴയത്തും കാണാൻ പറ്റില്ല, നല്ല വെയിൽ ഉണ്ടെങ്കിലേ കാണാൻ പറ്റും. അപ്പൊ ഇതാണ് എന്താണ് ഒരേ സമയം ഈ ബ്രഹ്മത്തെ നിർഗുണമായും സ്വീകരിക്കാം, സഗുണമായും സ്വീകരിക്കാം. ഇതൊക്കെ അദ്വൈത സിദ്ധാന്തമാണ്. അദ്വൈത സിദ്ധാന്തം മനസ്സിലാക്കിയാൽ ഇതിങ്ങനെ ഇതിന്റെ അർത്ഥം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അദ്വൈത സിദ്ധാന്തം മനസ്സിലാക്കി അർത്ഥം മനസ്സിലാക്കും, അല്ലെങ്കിൽ നമുക്കൊന്ന് ഇതെന്തോ ശൈവമാണ്, ശക്തീയമാണ്, എന്താണ് ദ്വൈതമാണ്, ഇഷ്ടാദ്വൈതമാണ്, കാശ്മീരി ശൈവസമാണ്, അതാണ് ഇതാണ്. ഇനി നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഇത് അങ്ങനെയൊക്കെ വ്യാഖ്യാനിക്കാം. വ്യാഖ്യാനം എന്ന് പറയുന്ന അതാണ് ഏതിനെയും നമ്മുടെ മനോധർമ്മങ്ങളൊക്കെ അനുസരിച്ച് വ്യാഖ്യാനം അത് വേണമെങ്കിൽ ചെയ്യും. ഒന്ന് ഇതിനെക്കുറിച്ചുള്ള ശരിയായ അറിവില്ലാതിരിക്കണം, പിന്നെ നമ്മുടെ മനസ്സിൽ പല ഭാവനകളും വേണം, ഉണ്ടെങ്കിൽ എങ്ങനെയാണ് വ്യാഖ്യാനം. പലരും അങ്ങനെയൊക്കെ വ്യാഖ്യാനം, കാരണം അവർക്ക് അദ്വൈതത്തെ കുറിച്ചുള്ള ഒരു ശരിയായ ധാരണ ഇല്ല. ദർശനമാല പ്രധാനമായും ദർശനമാലയെ അവലംബിച്ചിരിക്കുന്ന ഏത് ഗ്രന്ഥത്തെയാണ്? ഇതാണ് യോഗ വാസിഷ്ഠം. എന്താ തെളിവ്? ബ്രഹ്മവിദ്വരൻ, മരിയാൻ, വരിഷ്ഠനൊക്കെ അവിടെ പറഞ്ഞിരിക്കുന്നു. യോഗവാസിഷ്ഠൊക്കെ ഒന്നോ രണ്ടോ സ്ഥലത്തൊക്കെ പറഞ്ഞിരിക്കുന്നു. അതുപോലെയല്ല, അത് ചെറിയ വ്യത്യാസപ്പെട്ട് വന്നിട്ടുണ്ട്, ചെറിയ വ്യത്യാസം. പിന്നെ അത് മാത്രമല്ല, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞൊരു പ്രധാനമായ ആശ്രയം അതാണ്, അതിൻ്റെ ഒരു രീതിയാണ് വിചാര രീതി. അതുകൊണ്ട് ചെല്ലു പറയുന്നത് ചെറുങ്ങനെ വളഞ്ഞ വഴിയെ പോകുന്നു. യോഗ വാസിഷ്ഠത്തിൽ നിന്നാണോ ദർശനമാല വന്നത് എന്ന് വെച്ചാൽ അതിന് എന്റെ സിദ്ധാന്തങ്ങൾ എടുത്തു. യോഗ വാസിഷ്ഠം എന്ന് പറയുന്നത് കശ്മീരി ശൈവസത്തിൽ നിന്നുള്ളതാണ്. അതുകൊണ്ട് ദർശനമാല എന്ന് പറയുന്നത് എന്താണോ കാശ്മീരി ശൈവസം. എന്നുവെച്ചാൽ ദർശനമാലയിൽ അങ്ങനെ വന്നിനെ കണ്ടുപിടിച്ച് അടങ്ങുന്നില്ല എന്ന് പറയുന്നു. അതാണ് വാശി പിടിച്ചാൽ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. അങ്ങനെ വരുമ്പോ വരുന്നൊരു പ്രശ്നം, വാശിഷ്ടത്തിലൊരിടത്തും പറയുന്നില്ല ഈ പറയുന്നത് കാശ്മീരി ശൈവസമാണെന്ന് ഒരിടത്തും പറയുന്നു. അവിടെ അദ്വൈതം എന്നോ പറയുന്നു. ഇനി ദർശനമാലയിലോ ഗുരുവിന്റെ ഏതെങ്കിലും ഒരു കൃതിയിലോ ഞാൻ പറയുന്നത് കാശ്മീരി ശൈവസമാണ് എന്ന് പറയുന്നുണ്ടോ? ഒന്നും പറയുന്നില്ല. ഗുരുവിന്റെ പ്രധാന ശിഷ്യന്മാര് ശിവലിംഗസ്വാമി, കുമാരനാശ, ഗുരുവിനോട് കൂടുതൽ സഹവസിക്കുകയും ഇതൊക്കെ മനസ്സിലാക്കുകയും ചെയ്ത ശിഷ്യന്മാർ, അവരും പറയുന്നില്ല ഒരു കാശ്മീരി ശൈവസം ആണ് പറയുന്നതെന്നൊന്നും പറയുന്നില്ല. പിന്നെ അദ്വൈതമാണെന്ന് ഗുരു പലയിടത്തും പറയുന്നു. പിന്നെ ഇതെല്ലാം ഇനി മറ്റു വ്യക്തി പറയുന്നത് ഗുരുവിന്റെ ഇതൊന്നും അദ്വൈതമനുസരിച്ച് വ്യാഖ്യാനിക്കാൻ പറ്റില്ല, അതുകൊണ്ട് ഞങ്ങൾ കാശ്മീരി ശൈവസം അനുസരിച്ച് വ്യാഖ്യാനിക്കണം. അത് അദ്വൈതം അറിയാത്തതുകൊണ്ട് പറയുന്നു. ഗുരുവിന്റെ കൃതികളെല്ലാം അദ്വൈതം അനുസരിച്ച് വ്യാഖ്യാനിക്കാൻ ഒരു കുഴപ്പമില്ല. പിന്നെ മറ്റൊരു പ്രത്യേകതയുള്ളത്, ഇപ്പോ എല്ലാ ദർശനങ്ങളും കാലം കൊണ്ട് അതിന് മാറ്റങ്ങൾ വരും, പലതിന്റെ സ്വാധീനം അതി വരും, ഏതിലും വരും. അദ്വൈതത്തിനും കാശ്മീരി ദർശന സയ്യുസത്തിന്റെ സ്വാധീനം വന്നു എന്ന് പറഞ്ഞാൽ ശരി, അതൊക്കെ വരാം എന്ന് വിചാരിച്ച അദ്വൈതം അദ്വൈതമാകാതെ ആകത്തില്ല. കാശ്മീരി സയ്യുസത്തിൽ അദ്വൈതത്തിന്റെ സ്വാധീനവും തിരിച്ചും വരും, അതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും സംഭവിക്കുന്ന കാര്യമാണ്, കാലം കൊണ്ട് സംഭവിക്കുന്ന കാര്യം. എന്നാലും ഓരോന്നിനും ഒരു അടിസ്ഥാന സ്വഭാവമുണ്ട്. ആ സ്വഭാവം അനുസരിച്ചിരിക്കുമ്പോൾ ഇതെന്താണ്? ഇത് അദ്വൈതമാണ്. മറ്റൊന്നും ഈ പറയുന്നവർക്ക് അദ്വൈതത്തിനനുസരിച്ച് പറയാം. അതുകൊണ്ട് ഇവിടുത്തെ പ്രശ്നം ഇതാണ്, ബ്രഹ്മത്തിന് സഗുണമാകാമോ ആകാം, നിർഗുണമാകോ ആകാമോ ആണ്, ഇത് രണ്ടും തമ്മിൽ എന്തെങ്കിലും വിരോധമുണ്ടോ? ഇല്ല. ഇതാണ് അദ്വൈതത്തിന്റെ നിലപാട്. ഇത് വ്യക്തമായി അറിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് മായ ബ്രഹ്മം തന്നെ എന്ന് പറയുമ്പോൾ അത് സ്വാഭാവികമായ ബ്രഹ്മം തന്നെ എന്നാണ് പറയുന്നത്. നിരുപാധികമായ ബ്രഹ്മമെന്നല്ല പറയുന്നത്. ഈ വ്യത്യാസം അദ്ദേഹത്തെ ചർച്ച ചെയ്യുന്ന മനസ്സിലാക്കും.